കാണേ കാണേ കണ്ണൂടുന്നിതാ, കേൾക്കേ കേൾക്കേ കാതടയും രോദനമെങ്ങോ, ദൂരെ ദൂരെ എന്നേകാന്തമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ്, ഒരു സാന്ത്വനം മൃദു സാന്ത്വനം, ഇന്നെവിടെയാ മൊഴികൾ, ഇനി എവിടെയാണ് ഇനി എവിടെയാണ് ഇരുളകലും ഒരു പുലരി സൂര്യമുഖ, ഇനി എവിടെയാണ് ഇരുളകലും.